ഇത് പഠിച്ചാണല്ലോ. ഇല്ല, ഇവിടെ ഡഹ എന്ന് പറയുന്ന പഞ്ചമി, സി എന്ന് പറയുന്നത് സപ്തമി, വിധിക്കുന്നത് ധുട്ട്. ആദ്യം തോ ടൈതോ എന്ന് പറഞ്ഞതിന് ടിത്തിന് ഉദാഹരണമാണിത്, ആഗമമാണ്. ധുട്ടില്ല ടകാര ഇത്താവും, ഏ സൂത്രപ്രകാരമാണ്? അനന്യം ഇത്ത ഇത്ത സിലോക ലോഹിച്ചു പോയി, ഉകാരം പോയി, അത് ഉച്ചാരണത്തിന് വേണ്ടിയാണ് വിശേഷിക്കുന്നത് ധകാരം. അപ്പൊ ധുട്ടിന്റെ പ്രത്യേകത, ആദ്യം തൊട്ടകിത് പറയുന്നത് ടകാരമിത്തായ ഒന്നിനെ വിധിച്ചു കഴിഞ്ഞാൽ അത് ആഗമമായിരിക്കും. ഏതിനെ വിധിക്കുന്നു? അതിന്റെ പൂർവ്വത്തിൽ വരും, മുമ്പിൽ വരും. കകാരമിത്തായ ഒന്നിനെ വിധിച്ചാൽ ഏതിനെ വിധിക്കുന്നു? അതിന്റെ പിമ്പിൽ വരും, പരത്തിൽ വരും. ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡഹ എന്ന് പറയുന്ന പഞ്ചമിയാണ്, സി എന്ന് പറയുന്ന സപ്തമിയാണ്. പഞ്ചമി വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് തസ്മാദിത്യുത്തരസ്യ, അത് പരത്തിൽ വരണം. പഞ്ചമിയെ നിർദ്ദേശേണ വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അഭിവൃദ്ധി പരസ്യബോധ്യം. അപ്പൊ ഡഹ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിരിച്ച ധുട്ട് ഡായുടെ പരത്തിലാണ്. ഡഹ എന്ന് പറഞ്ഞുകൊണ്ട് പരത്തിലേതോ അതിന്റെ പുറത്തു വരണം. സി എന്ന് പറഞ്ഞാൽ പറയുന്നു തസ്മിന് നിർദ്ദിഷ്ടെ പൂർവസ്യ, സപ്തമീനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പൂർവത്തിന് വരണം. അപ്പോൾ പൂർവത്തിൽ നിന്ന് പൂർവ്വ എന്താണോ ഇരിക്കുന്നത് അതിന് വരണം. വന്നു കഴിഞ്ഞാൽ എവിടെ വരും? പൂർവത്തിലിരിക്കുന്നതിന്റെ പൂർവത്തിൽ വരും. കാരണം ടിത്ത് എന്താ പറയുന്നത്? ഏതിന് വിധിക്കുന്നതിന്റെ പൂർവത്തിൽ വരണം. പസി എന്നുള്ളതിനൂടെ എടുക്കുകയാണെങ്കിൽ ഈ ദുട്ട് ഏതിനെ വിധിച്ചിരിക്കുന്നത്? സകാരത്തിനാണ്. കാരണം വൃത്തി പറഞ്ഞിരിക്കുന്ന എന്താണ്? ഡാക് പരസ്യ സസ്യ ധുട്ടു വാ എന്നാണ് വിധിക്കുന്ന. ഏതിനോ അതിന്റെ പൂർവത്തിൽ വരണം. എന്തായാലും ടിത്ത് പൂർവത്തിലേ വരത്തുള്ളൂ. പക്ഷെ ഡഹ എന്ന് പറയുന്നത് പഞ്ചമ്യന്തമാണെങ്കിൽ തസ്മാത് തിരുസ്യപ്രകാരം പരത്തിലിരിക്കുന്നതിന്റെ പൂർവത്തിൽ വരും. സി എന്ന് പറയുന്നത് സപ്തമ്യന്തമായോണ്ട് അതനുസരിച്ച് പൂർവത്തിലിരിക്കുന്നതിന്റെ പൂർവത്തിൽ വരും. അപ്പോൾ ഇവിടെ അതിന് സമാധാനം പറയുന്ന പരിഭാഷയാണ് ഉഭയ നിർദ്ദേശ പഞ്ചമീ നിർദ്ദേശോ ബലിയാൻ പരത്വ. ഇങ്ങനെ ഒരു സൂത്രത്തിൽ കാണുകയാണ് പഞ്ചമീ സപ്തമിയും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഉഭയ നിർദ്ദേശമുണ്ട്. ഏതാണ്? പഞ്ചമീ നിർദ്ദേശമുണ്ട്, സപ്തമീ നിർദ്ദേശമുണ്ട്. ഉഭയ നിർദ്ദേശം വരുന്നിടത്ത് പഞ്ചമീ നിർദ്ദേശവും ബലാൻ, പഞ്ചമിക്കാണ് ബലം. എന്തുകൊണ്ട്? പരത്വ തസ്മിനെ നിർദ്ദിഷ്ടെ പൂർവസ്യ കഴിഞ്ഞിട്ടാണ് തസ്മാദിത്വത്തിരസി വരുന്നത്, പരസൂത്രവും. അപ്പോ പരത്തിനാണ് ബലം. അപ്പോ ഉഭയ നിർദ്ദേശ പഞ്ചമീ നിർദ്ദേശോ ബലിയാൻ പരത്വാകും എന്ന നിയമമനുസരിച്ച് എന്തുവരും? ഇവിടെ പഞ്ചമിക്ക് ബലം. അതുകൊണ്ടാണ് വൃത്തിയിൽ എഴുതിയത് ഡാക് പരസ്യ. സിയുടെ സപ്തമി വിട്ടു, ഡകാരത്തിന്റെ ഫലത്തിലുള്ള സകാരത്തിന് സി, ഇപ്പൊ സകാരത്തിനെന്ന് കിട്ടി. ഡകാരത്തിനല്ല, ഡായുടെ ഫലത്തിലിരിക്കുന്ന സകാരത്തിന് ധുട്ട് വാസ്യ. ധുട്ട് വികല്പമായി വരും, തിത്താണ് വിധിച്ചത് സകാരത്തിന്. അപ്പൊ സകാരത്തിന്റെ മുമ്പിൽ വരും. ഇതെങ്ങനെ വരും? ഷഡ് ഷഡ് സന്ത എന്നാണ് രൂപം. ഷഡ് സന്ത ഇവിടെ ഡഹ, ഷഡിലെ ഡ പരത്തില് പറഞ്ഞു സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സന്തയിലെ സ പൂർവത്തിൽ ഡായുണ്ട്, പരത്തിൽ സായിരിക്കും. വേസൂത്രം വരും ഏതാ വരുന്നത്? ജലാഞ്ചസ്യോ അന്തേ വന്നിട്ടാണ് ഡാ വരുന്നത്. ജലാഞ്ചസ്യോ അന്തേ വന്നാലേ ഡാ വരത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞു അത് ഷാഡ് എന്നിരിക്കുന്നു, സന്താന്നിരിക്കുന്നു. ഷാഡ് സന്താന്നിരിക്കുമ്പോ സൂത്രം വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ഡഹസി ധുട്ട് വരുമോ ഖരിജ വരുമോ? ഡഹസിദ്ധട്ട് പൂർവമാണ്. പൂർവം വന്നേ പറ്റുന്നതുകൊണ്ട് പൂർവം പ്രതി പരംശാസ്ത്രം അസിദ്ധം അതെപ്പോഴും ഓർക്കണം. ഖരിജയ്ക്ക് വരാം, പക്ഷെ ഡഹസിദ്ധട്ട് പൂർണ്ണമായതുകൊണ്ട് എന്ത് വരും? ആദ്യം അത് വരുന്നു, വന്നിട്ട് എന്ത് ചെയ്യും? ധുട്ട് വരും, ധുട്ടിൽ ധ് വരും. ഷ ഡ് ധ് സന്ത അങ്ങനെ വരും. ഷ ഡ് ധ് സന്ത ധ് സാന്നിരിക്കുന്നിടത്ത് ഇനി പരസൂത്രത്തിന് വരാം. ഏതാണോ ഖരിജപ്രകാരം വരുമ്പോൾ ധകാരത്തിന് എന്ത് വരും? താ വരും. അപ്പൊ ഷ ഡ് ത് സന്ത. അപ്പൊ ഡ് ത് എന്നിരിക്കുന്നിടത്ത് ഇനി അതിന് വരാം, വീണ്ടും ഖരിജയ്ക്ക് വരാം. ഇപ്പോൾ എന്ത് വരും? ആദ്യത്തെ ഡകാരത്തിന് ടകാരം വന്നിട്ട് സന്ത അങ്ങനെ വരും. ഷാഡ് ദ് സന്ത, ഷാഡ് ദ് സന്ത. ഇപ്പൊ എഴുതിയിരിക്കുന്ന അവസാനം എഴുതിയിരിക്കുന്നത് അല്ല ശരി. അത് എന്തൊരു ധ് സന്ത എന്നിരിക്കുന്നു. ധുട്ട് വന്നു, ധുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അതിന് ഖരിജ പ്രകാരം തകാരം വരും, എന്നാലേ അടുത്ത പൂർവ്വത്തിൽ ഖരിജയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ പൂർവ്വത്തിന് ഖരിജ പ്രവർത്തിക്കുമോ? ഷാഡ് ധ് സന്ത എന്നിരിക്കുന്നിടത്ത് ആദ്യം ഖരിജ എവിടെ പ്രവർത്തിക്കും? ധസ് ആദ്യം അതിന്റെ മുമ്പ് പ്രവർത്തിക്കുമോ? ഡ് ധ് എന്നുള്ളത് പ്രവർത്തിക്കുമോ? വരുമോ? ആ ഇപ്പൊ ശരിയായി. ഷാഡ് ത് സന്ത എന്നായി. ഇനി എന്ത് ചെയ്യാം? അതിന്റെ പൂർവ്വത്തിനും പ്രവർത്തിക്കാം. അപ്പൊ എന്തൊരു ഷാട്ട് ത് സന്ത ആദ്യം പൂർവ്വത്തിൽ പ്രവർത്തിക്കുമെന്ന ചോദിച്ചു കരില്ല. ആദ്യം കാരണം ഒരു സൂത്രം പ്രവർത്തിക്കുമ്പോൾ അത് നോക്കുന്ന അതിൻ്റെ നിമിത്തങ്ങളുണ്ടോ എന്നാണ്, എന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. അല്ല എവിടെയെങ്കിലും ചെന്നതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പാണിനിയുടെ നിയമങ്ങൾ പാലിച്ചേ പറ്റും. അത് നോക്കുമ്പോൾ ഒരു സ്ഥലം കണ്ടെന്നാണ് ധസ, അത് പ്രവർത്തിച്ചു. അത് പ്രവർത്തി കഴിച്ചപ്പോഴാണ് വേറൊരു സ്ഥലം കൂടെ കിട്ടിയത് അതിൻ്റെ പൂർവ്വത്തിൽ. അപ്പോൾ അതവിടെയും പ്രവർത്തിച്ചു. അങ്ങനെ നിയമപ്രകാരമേ പ്രവർത്തിക്കൂ. ഷാട്ട് ത് സന്ത ഷട്ട് സന്ത എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഡാ പൂർവ്വത്തിൽ വന്നു, ഷഡിലെ പരത്തിൽ സാവുന്നു, ധുട്ട് വിധിച്ചപ്പോൾ സകാരത്തിന് വിധിച്ചുകൊണ്ട് ധുട്ട് എവിടെ വന്നു? അന്ത്യാവയവമായിട്ടാണോ വന്നു? ആദ്യം ഏതിൻ്റെ? സായിയുടെ ആദ്യാവയം എന്ന് വെച്ചാൽ മുമ്പിൽ വന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കും. സായിയുടെ മുമ്പിൽ വന്നു. മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഖരുപരത്തിൽ കിട്ടി, ഖരിജ വന്നു, വീണ്ടും ഖരിജ വന്നു. അപ്പോൾ പിന്നെ ഷാട്ട് തേസ് ഷട്സ് എന്താണെന്ന് ഹലോ. ഇവിടെ അവസാനത്തെ രൂപം വന്ന് എങ്ങനെയാണ്? ഷാട്ട് ത് സന്ത. അവിടെ ജലാഞ്ചി സ്വന്തയ്ക്ക് പ്രവർത്തിച്ചുകൂടി ഷട്ട് എന്നുള്ളത്. ജലാഞ്ചിസു അന്തേക്ക് പ്രവർത്തിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഷട്ട് ത് എന്നിരിക്കുന്നു. പദാന്തമാണ്, ഷട്ട് പദാന്തത്തിലാണ്. അതാ ചോദിച്ചാൽ ഖരിജ വന്നു, ഇനി ജലാഞ്ചസോ അന്ത്യക്ക് പ്രവർത്തിക്കാമോ എന്നാ ചോദിക്കുന്നു. എന്തുകൊണ്ട്? എങ്ങനെ? അസിദ്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ജലാഞ്ചസോ അന്ത്യ പ്രവർത്തിക്കും. പ്രവർത്തിക്കില്ലാത്ത എന്തുകൊണ്ടെന്നാ ചോദിക്കുന്നു. ആ പരസൂത്രം പ്രവർത്തിച്ചാൽ, അതാണ് നമ്മൾ പഠിക്കുന്നത് തൃപാതിയിൽ, പരസൂത്രം പ്രവർത്തിച്ചാൽ പിന്നെ പുറസൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിനാണ് പറയുന്നത് പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം എന്ന് പറയുന്നതിന്റെ താല്പര്യതാണ്. പൂർവസൂത്രങ്ങൾക്ക് പരസൂത്രം അസിദ്ധമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരസൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അല്ല നിമിത്തങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ പൂർവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരത്തിന് പ്രവർത്തിക്കാം. ആണ് ആദ്യം ഷഡ് എന്ന് ജലാഞ്ചസ്വന്തയെ വന്നിട്ട് ഡ് ആക്കി, പക്ഷെ കരിയേക്ക് അവിടെ വീണ്ടും പ്രവർത്തിക്കാം, തിരിച്ചു പാടില്ല. അതെപ്പോഴും ഓർത്തു വയ്ക്കും. ഇത് വരാത്ത പക്ഷത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഷഡ് സന്താന്നിരിക്കുന്നു. ഷഡ് സന്താന്നിരിക്കും. സൂത്രം പ്രവർത്തിക്കുന്നില്ല, പിന്നെ ഏത് പ്രവർത്തിക്കും? ഖരിജ വന്നു, ട് വന്നു, ഷട്ട് സന്താന്നു. അടുത്തു വരുന്നു നശ്ച നഹച്ച നാന്താത്പരസ്യ സസ്യ ധുട്ട് വാ. അപ്പൊ ഇതും നാന്താ പദവിശേഷമാണ്. നാന്തമായ പദമെന്ന് കിട്ടും, നാന്തമായ പദം, അതാണ് നാന്താത്പരസ്യം. നകാരാന്തമായ പദത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ധുട്ട് വിരിച്ചു. ഇവിടെയും ഇന്നും പറഞ്ഞ പോലെ തന്നെ ഉഭയം നിർദ്ദേശി പഞ്ചമി നിർദ്ദേശവും ബലീയാൻ പരത്വാ നിയമമെല്ലാം വരും. അപ്പൊ ഇവിടെ സൻ സന്നിരിക്കുകയാണ്. സൻ സ സൻ സന്തു സന്തഹ സന്തം സന്തു സതഹ എന്ന് പറയുന്ന രൂപമാണ്. സൻ എന്ന് പറയുന്നത് പരത്തിൽ സഹതോ തേല സായും. സൻ സാന്നിരിക്കുന്നു, സത്തായ അവൻ എന്നുള്ള അർത്ഥം. സൻ സാന്നിരിക്കുമ്പോൾ നാന്തമായ പദമാണ്, പരത്തിൽ സകാരമായിരിക്കുന്നു. അപ്പൊ ഇവിടെ നശ്ച എന്നുള്ള സൂത്രം എന്ത് ചെയ്തു? സകാരത്തിന് ധുട്ട് വീഴ്ചപ്പോ എവിടെ വരും? പൂർവത്തിൽ വരും. അപ്പൊ ഇവിടെ രണ്ട് പദമുണ്ട്, ഒന്ന് സൻ, മറ്റൊന്ന് സ. സന് ധ സ എന്ന് വരുമ്പോഴത്തേക്ക് പൂർവത്തിലെ പദത്തിന്റെ അന്ത്യത്തിൽ ഏത് വർണ്ണമാണ്? ഉറപ്പാണോ? ആണോ? ന് കാണോ ധ കാണോ? ആ നകാരം തന്നെ. ധകാരം വന്നത് പരത്തിന്റെ പൂർവത്തിലാണ്, സകാരത്തിന്റെ പൂർവത്തിലാണ്. അപ്പൊ പദത്തിന്റെ അന്ത്യത്തിൽ ഇപ്പോഴും നകാരം തന്നെ. എന്തുകൊണ്ട്? ദുട്ട് വിധിച്ചത് ആദ്യന്തു ടഗിതു എന്നുള്ള നിയമപ്രകാരം ഏതിനാണോ വിധിച്ചത് അതിന്റെ പൂർവത്തിൽ വരും. ഇവിടെ സകാരത്തിനാണ് വിധിച്ചത്, പരത്തിൽ സകാരമാണ്. അപ്പൊ ആ സകാരത്തിന്റെ പൂർവത്തിൽ ധകാരം വന്നു. സാന്നിരിക്കുമ്പോ സൂത്രം വരും, ഖരിജ വന്നിട്ട് ഇവിടെ നകാരത്തിന് സൂത്രമൊന്നും വരത്തില്ലേ? നമ്മൾ പഠിച്ചതനുസരിച്ച് പരത്തിൽ അനുനാസികം ഉണ്ടോ? തകാരം അനുനാസികമാണോ? അല്ല. പിന്നെ നച്ചാവതാന്ത ജലി പഠിച്ചില്ലേ? അത് വരത്തില്ലേ? എന്താ വരാത്ത? ആ അവിടെ അപതാന്തസ്യ എന്ന് പറഞ്ഞത് പദാന്തമാണ്. എനിക്ക് അത് തോന്നുന്നു പദാന്തത്തിൽ അത് പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് എന്താണ് പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്നത്? നകാരമാണ്. പദാന്തമാണെന്ന് പറഞ്ഞു. അത് നമ്മൾ ബുദ്ധിമാന്മാർ മനസ്സിലായിക്കോളും എന്നാണ് വൃത്തി എഴുതിയ ആളിൻ്റെ ഒരു ധാരണ. അല്ലാതെ പദാന്തമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളും. എല്ലായിടത്തും ഒന്നും പറയേണ്ട കാര്യമില്ല. വെറും കൊച്ചു ശിശുക്കളല്ലല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് നാന്താ അതെന്ന് പറഞ്ഞില്ലേ, അന്ധശബ്ദം വന്നുകൊണ്ട് മനസ്സിലാക്കണം. പിന്നെ അതുകൊണ്ട് ഇത് എവിടെയാണ്, പദാധികാരത്തിലാണ്. പദാന്തം എന്ന് പറഞ്ഞാൽ പദാന്തം എന്നുള്ള ഉണ്ടവിടെ അർത്ഥസിദ്ധമാണ്, പറയേണ്ട കാര്യമില്ല. അടുത്തു വരുന്ന ശീത്തുക്ക് പദാന്തസ്യ നസ്യ ശേപരേ തുക്ക് വാസ്യ, പദത്തിന്റെ അന്ത്യത്തിലുള്ള നകാരത്തിന് ശപരമിരിക്കുമ്പോൾ തുക്ക് വരുമെന്ന് വിരിച്ചിരിക്കുകയാണ് ഈ സൂത്രം. ശീത്തുക്ക്, ഈ തുക്ക് എന്തുകൊണ്ട് സൻസാന്നിടത്ത് വന്നില്ല? അവിടെ ഇല്ല, സകാരം വരത്തില്ല. അവിടെ ഇരിക്കുന്ന എന്താണ്? സകാരം. സകാരം വരുന്ന വരത്തില്ല, സകാരം ഇരിക്കണം. അപ്പൊ എന്താ ഇത് പറയുന്നു? ഒരു പദത്തിന്റെ അന്ത്യത്തിൽ നകാരമിരിക്കുകയും അതിന്റെ പരത്തിൽ ശകാരമിരിക്കുകയും ചെയ്താൽ തുക്ക് വരും എന്ന് പറയുന്നു. അത് ഏതിനു വരും? നസ്യ പദത്തിന്റെ അന്ത്യത്തിലുള്ള നകാരത്തിന് വരും. നസ്യ തുക്കെന്നാണ്, നകാരത്തിന് തുക്ക് വരും. ഇപ്പൊ ഇവിടെ സൻ ശംഭു എന്നിരിക്കുന്നു. ആ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൻ എന്നുള്ളതിനാണ്. സൻ അതൊരു പദമാണ്, ആ പദത്തിന്റെ അന്ത്യത്തിൽ നകാരമാണ്. പിന്നെ നോക്കേണ്ട പരത്തിൽ എന്തിരിക്കുന്നു? ശകാരമാണ്. ഇപ്പൊ സൺ ശ ശംഭുവിലെ ബാക്കിയെല്ലാം പോട്ടെ, അതൊന്നുകൂടെ ആവശ്യമില്ല. നും ശായും ആ രണ്ടിനെ എടുക്കുക, സന് ശ. നകാരത്തിന്റെ പരത്തിൽ ശകാരം ഇരിക്കുന്നു. നഷ്ടപ്രകാരം തൊട്ടിവിടെ വരുമോ? എന്തുകൊണ്ട്? ആ ഇവിടെ ഇരിക്കുന്ന സകാരമാണ്, സകാരം. ഇപ്പോഴാണ് ഈ സൂത്രം എന്താ പറയുന്നത്? ശേപ്പരെ തുക്കുവാ. പക്ഷേ നോക്കണതിന് മുമ്പ് ഇതിന്റെ നമ്പർ 8331 അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള സൂത്രങ്ങളിൽ ഇതിന് മുമ്പുള്ള സൂത്രങ്ങൾ ഏതെങ്കിലും വരാനുണ്ടോ എന്ന് നോക്കണം. സന് ശാന്തിരിക്കുമ്പോൾ സന് ശാന്തിരിക്കുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതിലെ പൂർവം പ്രതി പരം ശാസ്ത്രം അസിദ്ധം എന്നുള്ള നിയമം അനുസരിച്ച് ഏതിനു വരാം? സ്തോസ്നസ് വരാം. അതാണ് ആദ്യം സൂത്രത്തിന്റെ നമ്പർ ഓർത്തില്ലെങ്കിലും ഇന്നതാദ്യം ഇന്നത് പിന്നീടെന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കണം. എന്നാലേ ഈ പ്രക്രിയ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വരുന്ന സൂത്ര സ്തോസ്നോസ്വാണ്. അപ്പോൾ സന് ശാന്തിരിക്കുന്ന സ്തോസ്നോസ് വന്നിട്ട് എന്തുവരും? എട്ട് നാല് നാൽപ്പത്. അപ്പം പിന്നെ പൂർവ്വം ഏതാ വരുന്നത്? ആ അത് വന്നോട്ടെ. അപ്പം തന് ശംഭവം ഇരിക്കുന്നിടത്ത് സകാരത്തിന് എന്ത് വന്നു? തുക്ക് വന്നു. തുക്ക് വന്നതിന് ശേഷം വന്നാൽ മതി. കാരണം ശായിരിക്കുമ്പോൾ സ്തോസ്നോസ്വം എവിടെയാ വരുന്നത്? ആ സോചനാശുപ്രകാരം തുക്ക് വരട്ടെ. വന്നതിന് ശേഷം സാന് നകാരത്തിനാണ് തുക്ക് വിരിച്ചത്. സാന് തീശാന്നിരിക്കുന്നു. എങ്ങനെ വന്നാലും രൂപത്തിന് വ്യത്യാസം വരത്തില്ല. ഇപ്പൊ സാന് തീ വന്നിട്ട് പിന്നെ പൂർവ്വത്തിൽ വരുന്ന ഏതാണ്? സോചനാശുപ്രകാരം എന്തുവരും? സാന് തീശാന്നിരിക്കുന്നിടത്ത് തവർഗ സകാരത്തിന്റെ യോഗം വന്നപ്പോ എന്നുള്ളടത്ത് പിന്നെ നോക്കണം. ജലാഞ്ചസ്വ അന്തേ ആദ്യം അത് വരും. ജലാഞ്ചസ്വ അന്തേ വരുമോ അതോ? അപ്പൊ തുക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്ന എന്തായിരിക്കും? അത് നോക്കണം. സോസ്നാശു ജലാഞ്ചസ്വ അന്തേ ഇതിൽ രണ്ടിലാദ്യം ഏത് വരും നോക്കണം. അപ്പൊ ആദ്യം അത് വരണം. പിന്നെ ഒന്നുകൂടെ വരാം, ഖരിച. ഈ മൂന്നിലാദ്യം ഏത് വരും നോക്കണം. അത് നോക്കണം, കർമ്മം നോക്കണം. കാരണം പൂർവ്വസൂത്രം ആദ്യം പ്രവർത്തിച്ച് തന്നെ തീർന്നു. ആ അപ്പോൾ ഇതിലേറ്റവും പൂർവ്വ സൂത്രം എന്ന് പറയുന്നത് ശീത്തുക്കാണ്. അപ്പൊ ആദ്യ ശീത്തുക്ക് പ്രകാരം എന്ത് ചെയ്തു? നകാരത്തിന് തകാരം, നകാരത്തിന്റെ പരത്തിൽ തകാരം വന്നു. അപ്പൊ സാന്ന് പറഞ്ഞു. എന്ത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചു ആദ്യം ഏത് വരുമെന്ന്. ആദ്യം ഏത് വരുന്നു അത് വരണം. അത് നോക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ് ആദ്യം ഏത് വരും. അല്ല, തുക്ക് വരാ വന്നാലേ ജലാഞ്ചസ്വന്തയ്ക്ക് വരാൻ പറ്റും. എന്തുകൊണ്ട്? സാലത്ത് തീനല്ലേ വരേണ്ടത് ജലാഞ്ചസ്വന്തെ. സീതുക്ക് പരസൂത്രം തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്? ജെല്ലിനാണ് എന്ത് വരുന്നത്? ജസ്. അപ്പോ സീത്തുക്ക് വരുമ്പോ അവിടെ ജെല്ലുണ്ടാ? ഉണ്ടാ, നകാരമല്ലേ ഇരിക്കുന്നു. ജലാഞ്ചസ്വന്തെ വരണമെങ്കിൽ എന്ത് വേണം? സീത്തുക്ക് ആദ്യം വരണം. കാരണം ഒരു സൂത്രത്തിന് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ നിമിത്തം വേണം. നിമിത്തമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുമോ? സൻ ശംഭുന്നിരിക്കുന്നു, അവിടെ ജലാഞ്ചസ്വന്തയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ഇവിടെ ജെല്ലില്ല, നകാരത്തിന് മുമ്പിലാണ് ഫൈബ്രോട്ടിൽ എണ്ണം ഞമകണമെന്നാണ്. അത് കഴിഞ്ഞാണ് ജവഞ്ഞ് വരുന്നത്. അപ്പോൾ ആ സൂത്രം പൂർവ്വത്തിലാണ് എന്ന് വിചാരിച്ച് കയറി പ്രവർത്തിക്കാമാകില്ല. സൂത്രത്തിന്റെ നിമിത്തങ്ങൾ വേണം. നിമിത്തം വന്നു കഴിഞ്ഞാൽ, അത് വന്നു കഴിഞ്ഞല്ലോ, വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാം. അവിടെ ആ അത് നോക്കണം, അസിദ്ധമാണോന്ന് നോക്കണം. അത് നോക്കണം. അപ്പോ സ ന ത് ശംഭുന്നിരിക്കുന്നു. അപ്പോ ഇതില് ശിതുക്ക് ജലാഞ്ചസ് വന്ന്. അപ്പോ ശിതുക്ക് പ്രകാരം തുക്ക് വന്ന് ജലാഞ്ചസ് വന്നേക്ക് അസിദ്ധമാകാൻ പാടില്ല. അസിദ്ധമാണെങ്കിൽ വരാൻ പറ്റില്ല. അസിദ്ധമാണെങ്കിൽ വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വരാൻ കഴിയത്തില്ല. കാരണം പൂർവത്തിന് പരം അസിദ്ധമാണ്. അപ്പോൾ പൂർവ്വസൂത്രം നോക്കുമ്പോൾ പരത്തിൽ തുക്ക് വന്നത് അത് കാണില്ലെങ്കിൽ വരത്തില്ല. അതാ പറഞ്ഞത് നോക്കണം, പൂർവമേത് പരമേത് എന്നുള്ള ക്രമമനുസരിച്ച് നോക്കണം. മൂന്ന് സൂത്രങ്ങളുടെയും ആണ് ജലാഞ്ചസ്വന്ത എന്ന് പറയുന്നത് 8:2:31, ശീതുക്കം എന്ന് പറയുന്നത് 8:3:31, സോഷനാശു എന്ന് പറയുന്നത് 8:4:40. ഏറ്റവും മുമ്പിൽ വരുന്നതാണ്, രണ്ടാം ഭാഗത്തിലാണ് വരുന്നത് ജലാഞ്ചസ്വന്തി. ഇപ്പൊ ശീതുക്കം എന്ന് പറയുന്ന പരത്തിൽ വരുന്നതാണ്. ഇപ്പൊ ശീതുക്ക് പ്രകാരം തുക്ക് വന്നു കഴിഞ്ഞാൽ ആ തുക്കം എന്ന് പറയുന്നത് ജലാഞ്ചസ്വന്തയ്ക്ക് അസിദ്ധമായിരിക്കും. അപ്പോൾ ആദ്യം എന്തുവരും ഇവിടെ ക്രമത്തിൽ? സ്തോസ്നാശുവിന് അസിദ്ധമാകുമോ? ഇല്ല. കാരണം ശീതുക്ക് കഴിഞ്ഞാണ് അത് വരുന്നത്. ശീതുക്ക് 8:3, സ്തോസ്നാശുവിന് 8:4. അപ്പോൾ ആ ക്രമം നോക്കണം. 8:4 വരുന്നതുകൊണ്ട് എന്തുവരും? സ്തോസ്നാശു പ്രകാരം സ്തുത്വം വരും. സ്തുത്വം വരുമ്പോൾ എന്തുവരും? സന്ന സനച്ച് ശംഭു. പിന്നെ ഇനിയൊരു സൂത്രമുണ്ട്, ഖരിച. അത് നോക്കണം. അത് വരാൻ പറ്റുമോ നോക്കണം. സനുച്ച് എവിടെ ഇപ്പൊ എങ്ങനെ സനുച്ച് ശംഭു. ഇനി ഇതിലേത് സൂത്രമാണോ? സ്തോസ്നാശു വന്നു കഴിഞ്ഞു. അപ്പൊ സനുച്ച് ശംഭു. ഇനി ഷഷ്ടോടി വരാം, സ്തോസ്നാശു വരാം. പൂർവ്വസൂത്രം ഏതാണ്? സ്തോസ്നാശു. അപ്പൊ എന്തുവരും? ഞകാരം വരും. സനുച്ച് ശംഭു ഷഷ്ടോടി വരാം. അതിന്റെ നമ്പർ നോക്കണം. അത് അവസാനമുള്ളതാണ്. അപ്പൊ പൂർവ്വസൂത്രം ആദ്യം വരും. അപ്പൊ ഇനി അതിന് വരാം. സ ഞ ച് ശംഭൂര് സകാരത്തിന് എന്തെങ്കിലും സകാരം വരും. സ ഞ ച് ശംഭു. ഇനി ഖരിജ വരാൻ പറ്റുമെന്ന് നോക്കണം. ഖരിജ ഷഷ്ടോടിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ ഖര് പരമരിക്കുന്നു നോക്കണം. ഖരവിടെ പരമരിക്കുന്നു. എവിടെയെങ്കിലും എവിടെയായാലും. അപ്പോ അത് നോക്കേണ്ടത് എന്താണ്? സഞ്ചരിച്ച് ശംഭു എന്നിരിക്കുന്നിടത്തൊരു സ്ഥകാരം വന്നത് അസിദ്ധമാണോ സിദ്ധമാണോ എന്ന് നോക്കണം. പൂർവമാണെങ്കിൽ അസിദ്ധം, പരമാണെങ്കിൽ സിദ്ധം. ഏത് ഷഷ്ടോടി പരമാണെങ്കിൽ അസിദ്ധം, ഖരിജയ്ക്ക് അസിദ്ധം. പക്ഷെ ശകാരം സിദ്ധമാണ്. അപ്പൊ ഖരിജയ്ക്ക് വരാം. ഷഷ്ടോടി എന്ന് പറയുന്നത് പരമാണ്, ഖരിജയ്ക്ക് ശേഷമാണ്. അപ്പൊ ഖരിജയ്ക്ക് ഷഷ്ടോടി വന്ന അസിദ്ധം. പക്ഷെ ഷഷ്ടോടി വരുന്നതിന് മുമ്പ് ഖരിജയ്ക്ക് വരാം. സഞ്ചരിച്ച് ശംഭു എന്നിരിക്കുമ്പം വരാം ഒന്നുകൂടി. പക്ഷെ അങ്ങനെ വരുമ്പോൾ നോക്കേണ്ടത് തുക്ക് എന്ന് പറയുന്നത് ഖരിജയ്ക്ക് സിദ്ധമാണോ അസിദ്ധമാണോ എന്ന് നോക്കണം. പൂർവമാണെങ്കിൽ സിദ്ധമാണ്. ഖരിജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അതേ രൂപം തന്നെ, വ്യത്യാസമൊന്നും വരത്തില്ല. രൂപത്തിന് മാറ്റം വരത്തില്ല. അങ്ങനെ വരുന്നിടത്തെല്ലാം നോക്കണം. ചീശാന്നിരിക്കുന്നു, ഖരിജ വന്നാണ് ചീശാന്ന് തന്നെ, വ്യത്യാസം വരത്തില്ല. അപ്പോ എങ്ങനെയാ വന്നത്? സന്ന് ശംഭുന്നിരുന്നു, അവിടെ ശീത്തുക്ക് പ്രകാരം ദുക്ക് വന്നു. സന്ന് ചീശംഭുന്നായി. സന്ന് അവിടെ സ്തോസ്നാശു വന്നു. അപ്പോ സ്തോസ്നാശു എന്ന് പറയുന്നിടത്ത് രണ്ടിടത്ത് വരും. സ്തോസ്നാശു എവിടെയൊക്കെയാണ്? ചാന്നിരിക്കുന്നിടത്ത് സ്തുത്വം വന്ന് ചകാരം വന്നു. ന് ചാന്നിരിക്കുന്നിടത്ത് സ്തുത്വം വന്ന് നകാരത്തിന് ഞകാരം വന്നു. അപ്പൊ രണ്ടിടത്തും വരാം സ്തോസ്നാശു. സ ഞ ച് ശംഭു എന്ന് വന്നു. ഷഷ്ടോടി വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ശകാരത്തിന് ചകാരം വന്നു. ഇപ്പൊ സ ഞ ച് ഛംബു. ഇനി ഒരു സൂത്രം വരാനില്ല, അത് ഇനി അടുത്ത് വികല്പമായി വരുന്നു. ഇപ്പൊ ഇവിടുത്തെ സന്ധികളെല്ലാം പ്രവർത്തിച്ച് രൂപം പൂർണമായി. സ ഞ ച് ഛംബു ഇതൊരു രൂപമായി. അപ്പോ ആദ്യം സന് ശംഭുന്നിരുന്നു, തുക്ക് വന്നപ്പോഴത്തേക്ക് സന് ത് ശംഭുന്നായി. തുക്കിന് സ്ഥിത്വം വന്നപ്പോ തകാരത്തിന് ചകാരം വന്നു. നായും തായും ഇരുന്നു ചായും ഇരുന്നു പൂർവ്വത്തിലെ നഗാരത്തിന് വീണ്ടും സ്ഥിത്വം വന്ന് സന് ച് ശംഭുന്നായി. സന് ച് ശംഭുന്നിരിക്കുന്നിടത്ത് ഷഷ്ടോടി വന്ന് ശകാരത്തിന് ചകാരം വന്നു. സഞ്ഞ് ച് ശംഭു എന്നിപ്പോ രൂപം പൂർണമായി, ഒരു രൂപം. ഇവിടെ ഇനി മറ്റു രൂപം വരുന്നതിന് എന്താ ചെയ്യുന്നത്? ചരോചരി സവർണ പ്രകാരം ആഗമമായി വന്ന തുക്ക് ലോപിച്ചു. കാരണം ചായയുടെ പരത്തിൽ ചായ ഇരിക്കുന്നു. ആഗമം ലോപിച്ചു പോകുമ്പോൾ എന്തായി? സാഞ്ഞ് ചമ്പൂന്ന. ഇപ്പൊ രണ്ട് രൂപമായി. അതായത് സരോജരി സ്വർണ പ്രകാരം അകവുമായി വന്ന് ചകാരൻ ലോപിച്ചു. ഇനി തുക്ക് വികല്പമാണ്, തുക്ക് വരാത്ത രൂപം. അത് മൂന്നാമത്തെ രൂപം. തുക്ക് വികല്പമാണല്ലോ, തുക്ക് വരാത്ത രൂപം എന്ന് വെച്ചാൽ അവിടെ ച കാണത്തില്ല. അപ്പൊ സന് ശംഭു എന്നിരിക്കുന്നിടത്ത് ശശ്ചോടി വന്ന് പരത്തിൽ ചകാരം വരും. ഛാ പരത്തിൽ വന്നുകൊണ്ട് സന്നിന്റെ നഗാരത്തിന് ശുത്വം വന്നിട്ട് ശഞ്ഞ് ചമ്പു എന്നിരിക്കും. ഇത് തുക്ക് വരാത്ത രൂപം. ഇനി ഛത്വം വരാത്ത രൂപം. നാലാമത്തെ രൂപം. അപ്പൊ എന്ത് വരുന്നു? സ ന ശംഭു എന്നിരിക്കുന്നിടത്ത് അത് തന്നെ ഛത്വം വരാത്ത പക്ഷത്തിൽ സാന് ശംഭു എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സ്തുത്വം വരും. സോസിനാശു സംഭു സാന് ശംഭു. അങ്ങനെ നാല് രൂപം വരും. ഇവിടെ നാല് രൂപം കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തിരിക്കുന്നത് സന് ശംഭു. ഇത് തുക്ക് വരാത്ത പക്ഷം സന് ശംഭു. അസമയം ഛത്വം വന്നു, ചസ്റ്റോടി വന്നു. അടുത്ത് കൊടുത്തിരിക്കുന്ന സന് ശംഭു, സ്തുത്വം വന്നു, തുക്ക് വന്നു, ചസ്റ്റോടിയും വന്നു, സ്തുത്വം വന്നു. അടുത്ത് കൊടുത്തിരിക്കുന്നത് സാഞ്ഞ് ച് ശംഭു. ഇവിടെ തുക്ക് വന്നു, പക്ഷെ ഷഷ്ടോടി വന്നില്ല, ഷായിരിക്കുന്നു. അടുത്ത് കൊടുത്തിരിക്കുന്നത് തുക്കും വരുന്നില്ല, ഷഷ്ടോടിയും വരുന്നില്ല, പക്ഷെ ശുസ്ത്വം വന്നു, സാഞ്ഞ് ശംഭു. അങ്ങനെ നാട്ടു. അതായത് ആദ്യം തുക്ക്, സ്തുത്വം, ഷഷ്ടോടി, ഇത് മൂന്നും വരുന്ന രൂപം ആദ്യത്തത്. അങ്ങനെ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ജരോജരി സവർണയപ്രകാരം വികല്പമായിട്ട് തുക്ക് ലോപിക്കുന്ന രൂപം കൊടുക്കണം. അവിടെ പരത്തിൽ ചസ്റ്റോടിയുടെ ചായയുണ്ട്, പൂർവ്വത്തിലുള്ള ശുത്വവും വന്നു. മൂന്നാമത്തത് തുക്ക് വരാത്ത രൂപം, പക്ഷെ പരത്തിൽ ശകാരത്തിന് ഛത്വം വരും, സ്തുത്വം വരും. നാലാമത്തത് ചസ്റ്റോടിയും വരുന്നില്ല, സന് ശംഭു എന്നിരിക്കുന്നിടത്ത് സ്തുത്വം മാത്രം വരുന്നു. അപ്പൊ സൻ ശംഭു. അതുകൊണ്ട് പറയും നച്ചവു ഞച്ഛ ഞച്ഛ ഞശോ ഇതി വികൽപ്പന രൂപാണാമി ഇഹ തുക്ഛത്വ ചലോപാന വികൽപ്പന. നാല് രൂപം എന്ന് പറയും. ശ്ലോകം ഞച്ഛൗ ആദ്യത്തെ അതല്ല, പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന രൂപം ഞച്ഛൗ ഞും ചായും അതുമല്ല. എന്താ ഞച്ഛൗ? അങ്ങനെ ഒരു രൂപം ഇല്ലല്ലോ. അങ്ങനെയുള്ള രൂപം, രണ്ട് വരുന്ന രൂപം, ഞായും ഛായും വരും. അതെയല്ല, ഞൗ അത് ഒരുമിച്ച് വരും ഒറ്റപ്പദമായിട്ട് രണ്ടെണ്ണം. പിന്നെ രണ്ടാമത്തെ രൂപം ഞ ച ഛ, മൂന്നാമത്തത് ഞാച്ച, അടുത്ത് ഞച്ച, മൂന്നെണ്ണം വരുന്നത്. ഞച്ച ഒന്നല്ലോ, ഞച്ചോ ഞച്ച എന്താ എഴുതിയിരിക്കുന്നു, മൂന്നാമത് എഴുതിയിരിക്കുന്നു ഞച്ച്, ഞച്ചോ അത് എഴുതിയിരിക്കുന്നത് ശരിയല്ല. ആദ്യം എഴുതിയിരിക്കുന്നത് ശരി, അടുത്തത് മൂന്നും കൂടെ ചേർന്ന് വരും മൂന്നെണ്ണം ചേർന്ന് വരും. പിന്നെ അടുത്തത് മൂന്നെണ്ണം ചേർന്ന് വരും. അടുത്ത് ഞാണ് അല്ല, അതിന് മുമ്പ് മൂന്നാമത്തത് ശരിയായില്ല. അടുത്ത് പുസ്തകത്തിൽ നോക്കി എഴുതിയാൽ മതി, പുസ്തകത്തിൽ നോക്കി എഴുതിയാൽ മതി, പത്തിട്ടത്തില്ല. പിന്നെ ഞേശ, ഇത് ഞശാവിധി ചതുഷ്ടയം. ഇവിടെ ഞശാവിധി, അതില് ഞശാവിധി അവസാനം ഞശാവിധി. ഞശൗ ഇതി എന്നുള്ളതിന് ഏച്ചുവായ വന്നിട്ട് ഞശാവിധി എന്ന് വരും. ഞശാവിധി ഇതി ചതുഷ്ടയം രൂപാണാമിഹ, രൂപാണാമിഹ രൂപാണാമിഹ തുക് ഛത്വ ചലോപാനാം വികൽപ്പനാത്. നാല് രൂപങ്ങൾ. നാല് രൂപം വന്നല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാല്. ആദ്യത്തെ വരുന്നത് ഞച്ച, അടുത്ത് വരുന്നത് ഞച്ച, മൂന്നാമത് വരുന്നത് ഞച്ച, നാലാമത് വരുന്നത് ഞശാവിധി ചതുഷ്ടയം. നാല് രൂപം വരും ഇവിടെ. രൂപാണാം ഇഹ ഇവിടെ തുക് ചത്വ ചലോപാനാം വികൽപ്പനാത്. ചകാരം രൂപിക്കുന്നു. തുക്ക് പിന്നെന്താണ് ശസ്റ്റോടി പ്രകാരം വരുന്ന ചകാരം. പിന്നെ ചാന്ന് പറയുന്ന എന്താണ്? തുക്കിന് ശുത്വം വന്ന് ചകാരം വന്നത് ലോപിക്കുന്നു. ചലോപാനാം ശരി ചാലോപിക്കുന്നില്ലേ? ആ തകാരത്തിന് ചകാരം വന്നിട്ട് എന്ത് ചെയ്യും? അലോപിക്കും. സ്തോച്ചനശു പ്രകാരം ആണ് ചലോപം എന്ന് പറഞ്ഞത്. ചലോപാനാം വികല്പനാവും. അത് ആദ്യം എഴുതിയിരിക്കുന്നതാണ്, വായിക്കാൻ പ്രയാസമുള്ളത്. അവിടെ ദീർഘം വേണം, മൂന്ന് അക്ഷരങ്ങളുള്ളതുകൊണ്ട് ദീർഘം വരും. ഞച്ചെന്ന് പറയുന്നത് ദ്വിവചനമുണ്ട്, രണ്ടെണ്ണം ഉള്ളതുകൊണ്ട്. മറ്റടുത്ത് മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് എന്തൊരു ദീർഘം വരും. അതിൻ്റെ അടുത്തും എത്രയുണ്ട്? മൂന്നെണ്ണം ഉണ്ട്. ഞച്ച, അടുത്ത് വരുന്നത് രണ്ട്. ഞിശാവിധി ഇതി ചതുഷ്ടയം രൂപാണാം, രൂപാണാം ചതുഷ്ടയം എന്നാണ്. ഇഹ എന്നുവെച്ചാൽ ഈ സൂത്രത്തിൽ, സി തുക്ക് എന്ന് പറയുന്ന സൂത്രത്തിൽ. എന്തുകൊണ്ട്? തുക്ക് ഛത്വ ചലോപാനാം വികൽപ്പനാ. ചില വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കാര്യ അപ്പൊ അത് ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ വരുന്നു? തുക്കിന്റെ വികല്പം കൊണ്ട് വരുന്നു. തുക്ക് വികല്പമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചത്വം, അത് വികല്പമായിട്ട് വരുന്നുണ്ട്. പിന്നെ തുക്കിന് ചകാരം വന്നിട്ട് ആ ചകാരം വികല്പമായി ലോപിക്കുന്നു. അങ്ങനെ മൂന്ന് വികല്പം വരുന്നുണ്ട്. ഇങ്ങനെ നാല് രൂപം എന്നാണ്. അടുത്ത് വരുന്ന ഏതാണോ? നമോ ഹ്രസ്വാചതി ങമുട്ട് നിത്യം. ങമുട്ട് എന്നുള്ളതാണ്, ടിത്താണ്. ഇതിനുള്ള നകാരം വന്നത് എങ്ങനെയാണ്? ങമൺ പ്രകാരം ഹ്രസ്വാത് പരോ ങം തദന്തം യത് പദം തസ്മാത് പരസ്യാച്ചോ ങമുട്ട്. ഹ്രസ്വാത് ഗമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മിന്റെ വിശേഷണമായി ഹ്രസ്വത്തെ എടുത്തതാണ്. ഹ്രസ്വത്തിൽ നിന്ന് പരമായിരിക്കുന്ന ഗം. ഹ്രസ്വത്തിന്റെ പരത്തിൽ ഗം വരണം. ഇവിടെ ഉദാഹരണത്തിന് നോക്കുമ്പോൾ അറിയാം എന്താണ് പ്രത്യം. ആത്മാന്നിരിക്കുന്നു. പ്രത്യങ്ങിനെ യകാരത്തിന് പരത്തിലിരിക്കുന്ന അകാരം ഹ്രസ്വമാണ്. അതിന്റെ പരത്തിലിരിക്കുന്നു ഗമ്മിലെ ങകാരം. ഗമ്മെന്ന് പറയുന്നത് പ്രത്യാഹാരം. പ്രത്യങ്ങെന്ന് പറയുന്നതിന് അകാരത്തിന്റെ പരത്തിൽ ങകാരം എന്നു. അത് ഹ്രസ്വത്തിന്റെ പരത്തിലാണ്. അപ്പോൾ ഹ്രസ്വം എന്ന് പറയുന്നത് യകാര പരത്തിലിരിക്കുന്ന അകാരം. ആ കാലത്തിന്റെ പരത്തിലിരിക്കുന്നു ഗമ്മ. ഞങ്ങ എന്താണ് ഞങ്ങ നമം. അതിന് ഞായ അങ്ങ് വിടുക. ബാക്കി ങ ന മൂന്നക്ഷരങ്ങൾ അതിനാണ് ഗമ്മെന്ന് പറയുന്നത്. അങ്ങമ്മിലാണ് സൂത്രത്തിൽ അതിനെന്നെ ടിത്താക്കിയത്, ങമുട്ട്. ങമ്മെന്ന് പറയുന്നതിന് ടിത്താക്കി കഴിഞ്ഞാൽ ടിത്തായോണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ങമെന്ന് പറയുന്ന പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരത്തിലെ ഓരോ വർണ്ണവും ടിത്താവും. അതിനും അവിടെ ഒരു ന്യായം ഉപയോഗിക്കും, അനർത്ഥയ്ക്ക തദങ്കേഷു, മീമാംസന്യായമാണ്. ഒരു കാര്യം ഒരു ഗുണത്തെ ഒരു യാഗത്തിൽ വിധിച്ചു, ഒരു വലിയ യാഗമാണ് ദശപൂർണ മാസയാഗം. ആ വിധിച്ച കാര്യം ആ യാഗത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ അംഗയാഗങ്ങളിൽ അതിനെ ഉപയോഗിക്കും. അതാണ് അനർത്ഥയ്ക്ക തദങ്കേഷു എന്ന് പറയുന്നത്. ആ ന്യായം തന്നെയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ങം എന്ന് പറയുന്നതിന് ടിത്താക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ങമ്മെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്, പ്രത്യാഹാരം ഒരിടത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇവരുടെ ടിത്ത് പറഞ്ഞതേതിന് ങമ്മ പ്രത്യാഹാരത്തിനാണ്. അപ്പൊ പ്രത്യാഹാരത്തിന് ടിത്ത് വിധിക്കുന്നത് അനർത്ഥകമാണ്, പ്രയോജനമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അനർത്ഥയ്ക്ക ആ വിധിച്ച ടിത്ത് ആ പ്രത്യാഹാരത്തിന്റെ അംഗങ്ങളിൽ പോകുന്നു, അതിന്റെ അവയവങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? നകാര, നകാര, നകാരങ്ങൾ. അനർത്ഥയ്ക്കാത് തദങ്കേഷു എന്നുള്ള ന്യായമനുസരിച്ച് ങമട്ടെന്ന് പറയുന്ന പ്രത്യാഹാരത്തിന് വിധിച്ച ടിത്ത് ങമ്മെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ അനർത്ഥകമാണെങ്കിലും അതിന്റെ അവയവങ്ങളാകുന്ന ങകാര, നകാര, നകാരങ്ങളിൽ അത് സാർത്ഥകമാകുന്നു. അപ്പോൾ എന്ത് വരുന്നു? അത് നമ്മൾ പറയും, ഉകാരം കൂടെ ചേർത്തിട്ട് പറയുകയാണെങ്കിൽ മുട്ട്, മുട്ട്, നുട്ടെന്ന് പറയും. നുട്ട് ഞമ്മങ്ങണ്ണ ഏതാണ്? ആ മുട്ട്, നുട്ട്, നുട്ട്, അങ്ങനെ ങണ്ണ. അതിൻ്റെ അവയവങ്ങളായി വരുന്ന ഏതൊക്കെയാണ്? ങമ്മ പ്രത്യാഹാരത്തിൽ വരുന്ന ങ്, ന്, മൂന്നെണ്ണം. അതുകൊണ്ട് മുട്ട്, ങു, നുട്ട്, നുട്ട് ഉച്ചാരണത്തിന് വേണ്ടിയിട്ട് അവിടെ ഉകാരം കൂടെ ചേർക്കും. മുട്ട്, നുട്ട്, നുട്ട്, മുട്ട്, ങു, അവിടെ ങു കൂടെ വരണം. ഇപ്പം ങം എന്ന് പറയുന്ന ഒരു പ്രത്യാഹാരമാണ്. ആ പ്രത്യാഹാരത്തിൽ ടകാരത്തെ ഇത്താക്കി വെച്ചു. പ്രത്യാഹാരം എന്ന് പറയുന്ന ഒരിടത്തും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ങമുട്ടിനെ നമ്മൾ ടിത്തെന്ന് പറയുന്നുണ്ട്, യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അനർത്ഥയ്ക്കാത് തദങ്കേഷു എന്നുള്ള ന്യായമനുസരിച്ച് ഇവിടെ ങമ്മെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ വ്യർത്ഥമായ ആ ടിത്ത് അതിൻ്റെ അംഗങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ മൂന്ന് ടിത്ത് നമുക്ക് കിട്ടും, മുട്ട്, നുട്ട്, നുട്ട്. ഇവിടെ എന്താ പറയുന്നത്? ഹ്രസ്വത്തിന്റെ പരത്തിൽ ങമ്മ വേണം. മൂന്ന് ഉദാഹരണങ്ങളും നോക്കണം. പ്രത്യംഗം എന്ന് പറയുന്നതിന് യകാരത്തിന്റെ പരത്തിലുള്ള അകാരത്തിന്റെ പരത്തിലിരിക്കുന്നു ങമ്മിലങ്ങകാരം. സുഗൺ എന്ന് പറയുന്നിടത്താണെങ്കിലോ ഗകാരത്തിന്റെ പരത്തിൽ ഒരു അകാരമുണ്ട്, അതിന്റെ പരത്തിലിരിക്കുന്നു ങമ്മിലെ ണകാരം. സന്നെന്ന് പറയുന്നിടത്തോ സകാരത്തിന്റെ പരത്തിൽ ഒരകാരമുണ്ട്, അതിന്റെ പരത്തിലിരിക്കുന്നു നകാരം. അപ്പോൾ ഹ്രസ്വത്തിന്റെ പരത്തിൽ ഇവിടെ എല്ലായിടത്തും എന്തോന്ന് യഥാസംഖ്യം ങകാര, ണകാര, നകാരങ്ങൾ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറയുന്നു? അതിന്റെ പരത്തിലിരിക്കുന്ന അച്ഛന് ങമുട്ട് വരും. എന്ന് വെച്ചാൽ പൂർവ്വത്തിലിരിക്കുന്ന അതേ അക്ഷരങ്ങളിൽ തന്നെ വരും. ഫലത്തിൽ ദ്വിത്വം, ദ്വിത്വം പോലെ വരുന്നു. ദ്വിത്വം വന്നാൽ എങ്ങനെ വരും? പ്രത്യംഗ ങകാരത്തിന് ദ്വിത്വം വന്നാൽ ഒരു ങകാരം കൂടെ വരും. സുഗൺ നകാരത്തിന് ദ്വിത്വം വന്നാൽ ഒരു നകാരം കൂടെ വരും. സൺ നകാരത്തിന് ദ്വിത്വം വന്നാൽ ഒരു നകാരം കൂടെ വരും. ഇവിടെ അതിനു പകരം പ്രത്യംഗ ആത്മാ, ആ ആത്മയ്ക്ക് എന്ത് ചെയ്തു? ങമുട്ട് വിധിച്ചപ്പോൾ അവിടെ ങകാരം വന്നു. പിത്തായുണ്ട് ആയുടെ പൂർവ്വത്തിൽ വന്നു. പ്രത്യങ് ങ് ആത്മാ. സുഗണ ഈശ അവിടെ എന്ത് ചെയ്തു? പരത്തിൽ അച്ചാണ്. ങമ്മിലെ ണകാരത്തിന്റെ പരത്തിൽ ആ ചീയിരിക്കുന്നു. ആ ഈക്കാണ് ഇവിടെ ങമ്മിട്ട് വിധിച്ചത്, അതായത് ണൊട്ട് വിധിച്ചത്. അപ്പൊ ഈയുടെ പൂർവത്തിൽ ണകാരം വന്നു, ഇപ്പോൾ ഫലത്തിൽ ണകാരം ഇരട്ടിച്ചതുപോലെയായി, രണ്ട് ണകാരം വന്നു. ഈ സൻ അച്യുതാന്നിരിക്കുന്നു. അവിടെ നഗാരത്തിന്റെ പരത്തിൽ അകാരം ഇരുന്നപ്പോൾ ആ അകാരത്തിന് ങമ്മിട്ട് വിധിച്ചു. ങമ്മിട്ട് വിധിച്ചപ്പോൾ നൊട്ട് വന്നു, തിത്തായോണ്ട് പൂർവത്തിൽ വന്നു. അകാരത്തിന്റെ പൂർവത്തിൽ നഗാരം വന്നു, ന് വന്നു, അതിന്റെ പൂർവത്തിൽ സന്നിലെ നഗാരമുണ്ട്. അപ്പോ അതും ഫലത്തിൽ ഇരട്ടിച്ചയായി. അപ്പൊ ഇത് ഇരട്ടിപ്പ് വരുമെന്ന് പറഞ്ഞാലും മതി, നഗാരത്തിന് ഇരട്ടിപ്പ് വന്നാലും പ്രത്യങ്ങ, നഗാരത്തിന് ഇരട്ടിപ്പ് വന്നാലും സുഗണ്ണീശ, നഗാരത്തിന് ഇരട്ടിപ്പ് വന്നാലും സന്നച്ചത്. പക്ഷെ ഇവിടെ അനുവരം എന്ത് ചെയ്തു, പരത്തിലിരിക്കുന്ന സ്വരത്തിന് ആ ഇരട്ടിക്കേണ്ട അക്ഷരങ്ങളെ വിധിച്ചു, പൂർവ അക്ഷരത്തെ വിധിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് അംഗകാരം പരത്തിലിരിക്കുന്ന സ്വരത്തിന് മുമ്പിൽ വന്നു. അതുപോലെ പൂർവത്തിലിരുന്ന നഗാരം പരത്തിലെ ഈക്ക് മുമ്പിൽ വന്നു. സുവർണീശ പൂർവത്തിലിരുന്ന നഗാരം പരത്തിലിരിക്കുന്ന അകാരത്തിന് പൂർവത്തിൽ വന്നു. സന്നച്ചുത പ്രത്യങ്ങ മാ സുഗണ്ണീശ സന്നച്ചുത എന്നു. പിന്നെ വ്യത്യാസം പറഞ്ഞാൽ ഇരട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ, അകാരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങ് അകാരം പദത്തിന്റെ അന്ത്യത്തിൽ വരും, ഇരട്ടിക്കുന്നു. ഇവിടെ ആഗമം വിധിച്ചു കഴിഞ്ഞാൽ പരത്തിലിരിക്കുന്ന പദത്തിന്റെ ആദി വരും. ആ വ്യത്യാസമാണുള്ളത്. സുവർണ്ണ ഈശാന്നെടുത്തു അങ്ങനെ തന്നെ, അത് ഇരട്ടിച്ചു കഴിഞ്ഞെങ്കിൽ നഗാരം പദത്തിന്റെ അന്ത്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ പൂർവ പരത്തിലിരിക്കുന്ന പദത്തിന്റെ ആദിയിൽ വന്നു. സുവർണീശ സന്നച്ചുത എന്ന് പറയുന്നിടത്ത്, സൻ അച്യുത എന്നിരിക്കുന്നിടത്തും പരത്തിലിരിക്കുന്ന അകാരത്തിന്റെ പൂർവത്തി വന്നു, അല്ലാതെ പദത്തിന്റെ അന്ത്യത്തിൽ ഇരട്ടിച്ച് പദാന്തത്തിൽ വരുന്നില്ല. ഇരട്ടിക്കുകയല്ല ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്തു, ആഗമം വന്നു. ഇരട്ടിക്കെന്ന് പറഞ്ഞാൽ ദിത്വം വരും. അങ്ങനെ ആ ഫലത്തിലൊന്നു തന്നെ, ഇരട്ടിപ്പ് വന്നു കഴിഞ്ഞാലും ഒന്ന് തന്നെ. ഇരട്ടിപ്പ് വന്നാലും ശരി, ഇങ്ങനെ വന്നു കഴിഞ്ഞാലും, പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും, വേറെ ഏതെങ്കിലും ഒരു സൂത്രം പ്രവർത്തിക്കുന്നത് തടയാൻ വേണ്ടിയായിരിക്കും. നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് സൂത്രത്തെ തടയാൻ പറ്റും? ആ സമയം അനുചിതപ്രകാരമാണെങ്കിൽ എന്തോ അച്ഛന്റെ പരത്തിലിരിക്കുന്ന ഏരിന് ദുത്തും വരും. എന്താണ് അച്ഛ വരവിരിക്കെ വരാൻ പാടില്ല. അപ്പോ അച്ഛന്റെ പരത്തിലിരിക്കുന്ന അംഗകാരത്തിന് ദുത്വം വരാം. പക്ഷെ അനജിയുടെ ദൃഷ്ടിയിൽ അംഗകാരം വന്നത് സിദ്ധമായിരിക്കും, നോക്കണം നമ്പർ. അനജിയ പരമാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോ വരാം. പരത്തിന് പൂർവ്വം അസിദ്ധമല്ല. എങ്ങനെ വികല്പം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. വരാത്ത രൂപവും സിദ്ധിക്കും, വരുന്ന രൂപവും വരാം. കാരണം അത് പരമാണെങ്കിൽ ഇവിടെ അത് വരാം, വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ലോകം വരാം. ലോകം വിരിക്കുന്നത് സിദ്ധമാണ്. ദുത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം വിരിക്കും. പിന്നെ നോക്കേണ്ടത് സംയോഗാന്തസ്യതപ്പ. ഈ വന്നത് സംയോഗാന്ത ലോകയ്ക്ക് അസിദ്ധമാണോ സിദ്ധമാണോ എന്ന് നോക്കണം. ഇത് 8-3 സിദ്ധം അസിദ്ധം അസിദ്ധം. പിന്നെ സംയോഗാന്ത ലോകം വരത്തില്ല. പൂർവത്തിന് ഇവിടെ വന്നത് അസിദ്ധമാണ്, അപ്പൊ അത് വരത്തില്ല. അത് വരത്തില്ല. ലക്ഷ്യസ്യ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. ഒരു ലക്ഷണം ഒരു ലക്ഷ്യത്തിൽ ഒരിക്കേ പ്രവർത്തിക്കും. ലക്ഷ്യസ്യ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. അതേ ലക്ഷ്യത്തിൽ മാറിക്കഴിഞ്ഞാൽ പ്രവർത്തിക്കാം. നേരത്തെ ഖരിച്ച രണ്ടു ഗുണമൊന്നുമില്ല. അല്ല, ശുദ്ധം ശുദ്ധം രണ്ടു ഗുണമൊന്നും. ലക്ഷ്യം മാറി സഞ്ചമ്പുന്നിടത്ത് പരത്തിൽ വന്ന് പിന്നെ പൂർവത്തി വന്നു. അതിന് അവസരം കിട്ടിയാൽ പ്രവർത്തിക്കും. പക്ഷെ ഒരു ലക്ഷ്യത്തിലെ ലക്ഷണത്തിന് ഒരിക്കലേ പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ മറിച്ചായി കഴിഞ്ഞാലോ ഇത് അവസാനമില്ലാതെ പിടിച്ചാൽ കിട്ടത്തില്ല. അല്ല, അതും ലക്ഷ്യത്തിൽ ഒരിക്കലേ പ്രവർത്തിക്കത്തുള്ളൂ. വേറെ വേറെ സൂത്രങ്ങൾ പ്രവർത്തിക്കുക. ഒരു സൂത്രത്തിന് ഒരു ഗുണേ പ്രവർത്തിക്കാവൂ. അങ്ങനെ വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ അവസാനം വരത്തില്ല. അതുകൊണ്ട് ലക്ഷ്യസ്യ ലക്ഷണസ്യ ലക്ഷ്യേ സഹൃദേവ പ്രവൃത്തി നിയമമുണ്ട്. ലക്ഷ്യസ്യ ലക്ഷണസ്യ ഇല്ല, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ലക്ഷ്യേ ലക്ഷ്യേ ലക്ഷണസ്യ ലക്ഷ്യത്തിൽ ലക്ഷണത്തിന് ലക്ഷ്യേ ലക്ഷണസ്യ ലക്ഷ്യേ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി. ലക്ഷ്യത്തിൽ ലക്ഷണം എന്ന് വെച്ചാൽ സൂത്രം, സഹൃതം എന്ന് വെച്ചാൽ ഒറ്റത്തവണ പ്രവർത്തിക്കത്തുള്ളൂ. ലക്ഷ്യേ ലക്ഷണസ്യ സഹൃദേവ പ്രവൃത്തി ഒരു നിയമമാണ്, പരിഭാഷയാണ്.